മണി താരകം താഴെ വന്നോ മെല്ലെ മെല്ലെ നെഞ്ചിലെ മായ ചാമരം വീശിയെന്നോ കണ്ണിൻ കണ്ണിൻ കണ്ണിലെ തേരിൽ താമര പൂ വിരിഞ്ഞോ തീരാണോവിൻ നീളങ്ങൾ കണ്ണിൽ കവിതകളായിരുന്നു മഴ പാടും കുളിരായി വന്നതാരു ഇവളോ തെന്നലായി തണലായി ഇനിയാരോ ഇവളോ അറിയാതൊരോ മെൽപീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകി തന്നെയായി നാം മഴ പാടും കുളിരായി വന്നതാരു ഇവളോ തെന്നലായി തണലായി ഇനിയാരോ ഇവളോ വന്നതാരോ ഇവളോ